സങ്കല്പ മനസോ കസ്ചിൻ നഹി ഭേദോസ്തി യന്മനഃ തദ് അവിദ്യാതമപ്രഖ്യം ഇന്ദ്രമജാനം ഇവാദ്ഭുതം. ഇതുപോലെ ഒരു പദ്യോ സൃഷ്ടത്തിലുണ്ട്. സങ്കല്പ മനസോ കസ്ചിൻ ഭേദ ന അസ്തിഹി. സങ്കല്പത്തിനും മനസ്സിനും, അതായത് സങ്കല്പകൽപിതം ദൃശ്യം എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. അപ്പൊ സങ്കല്പം കൊണ്ട് കൽപ്പിതമാണെന്ന്. പിന്നെ മുമ്പ് പറഞ്ഞ് മനസ്സോ അനന്യയാസർവം, മനസ്സിനെ കുറിച്ചും പറഞ്ഞു, അത് കഴിഞ്ഞ് സങ്കല്പത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ മനോമയം ഇത് സർവമെന്നും പറഞ്ഞു. അപ്പൊ ഒന്നാമത്തെ പദ്യത്തിൽ മനസ്സ് വന്നു, രണ്ടാമത്തേല് വീണ്ടും മനസ്സ് വന്നു, പിന്നെ നാലാമത്തേല് സങ്കല്പ കൽപ്പിതം എന്ന് വന്നു. അപ്പോ അടുത്ത അഞ്ചാമത്തേല് വന്നപ്പോ ഇത് മാറി മാറി പറയുന്നു, മനസ്സെന്ന് സങ്കല്പം. ഒരിടത്ത് മനസ്സെന്ന് പറഞ്ഞു, പിന്നെ ആദ്യം പറഞ്ഞു സങ്കല്പ മാത്രേണ പരമേശ്വര. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ടത് നമ്മൾ സാധാരണ ഭാഷയിൽ മനസ്സ് മനസ്സിന്റെ സങ്കല്പങ്ങളെന്നൊക്കെ പറയും. ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിച്ചു എന്നും മനസ്സിനെയും സങ്കല്പത്തെയും വേറെ ആക്കി പറയും. അതെന്റെ ഒരു സങ്കല്പമാണ്, എന്റെ മനസ്സെന്നല്ല അതെന്റെ ഒരു സങ്കല്പമാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ മനസ്സിനെയും സങ്കല്പത്തെയും വേറെ വേറെ സാധാരണ ഭാഷ ഉപയോഗിക്കും. അപ്പൊ ഇവിടെ ഗുരു പറയുമ്പോൾ മനസ്സെന്നും സങ്കല്പമെന്നും പറഞ്ഞാൽ അർത്ഥവ്യത്യാസമല്ല, ഒന്ന് തന്നെ. അതുകൊണ്ട് മനസ്സുകൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും സങ്കല്പം കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാലും ആശയക്കുഴപ്പം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ അഞ്ചാമത്തെ പദ്ധതി എന്ന് പറഞ്ഞത്. സങ്കല്പ മനസ്സോ, സങ്കല്പത്തിനും മനസ്സിനും ഭേദ കസ്ചിത് ഭേദ ന അസ്തിഹി, ഇല്ല തന്നെ, ഒരു ഭേദമല്ല, ഉറപ്പിച്ചു പറയും. മനസ്സൃഷ്ടിയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാലും സങ്കല്പ സൃഷ്ടിയാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞാലും ഒരു വ്യത്യാസമുണ്ട്. അദ്വൈതത്തിന്റെ നിലപാട് നമ്മൾ ഈ കാണുന്ന ഈ ബാഹ്യപ്രപഞ്ചം അത് സങ്കല്പ സൃഷ്ടിയാണ്, അല്ലെങ്കിൽ മനസ്സിന്റെ. അത് ഒരുപാട് നമ്മൾ വിശദീകരിച്ചാണ്, അത് വീണ്ടും വിശദീകരിക്കേണ്ട കാര്യമില്ല. അതെങ്ങനെ സംഭവിക്കും, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്, ആരാണ് സങ്കല്പിക്കുന്നത്, എങ്ങനെ സൃഷ്ടിക്കുന്ന, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞാണ്. അതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ഇവിടെ അത് രണ്ടും ഒന്ന് തന്നെ എന്നുള്ള കാര്യം മാത്രം മനസ്സിലാക്കി. മനസ്സാണ് സൃഷ്ടി എന്ന് വരുമ്പോഴത്തേക്ക് ഏത് മനസ്സ് നമ്മുടെ മനസ്സാണോ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ദൈവത്തിന്റെ മനസ്സാണോ നമ്മുടെ മനസ്സാണോ ആരുടെ മനസ്സാണോ എന്നുള്ള വിഷയങ്ങളല്ല. അപ്പൊ മനസ്സെന്ന് പറയുന്നത് പഴയകാലത്ത് മനസ്സിനെ കരുതിയിരുന്നത് എങ്ങനെയാണ്, എന്താണ് യത് മനഃ, തത് ഏതൊരു മനസ്സാണോ അത്, മനസ്സെന്ന് പറയുന്ന എന്തിനാണോ അത്, അത് യത് തത്ത് എന്ന് ചേർത്ത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. മനസ്സെന്നാൽ എന്നർത്ഥം, യത് മനഃ തത്ത് എന്ന് പറഞ്ഞാൽ മനസ്സെന്ന് പറഞ്ഞാൽ. അവിദ്യാതമപ്രഖ്യം, അവിദ്യയാകുന്ന ഇരട്ടുപോലെയാണ്. അവിദ്യ എന്ന് പറയുന്നത് തന്നെ തന്നെ ഒരു ഇരുട്ടെന്ന് സാധാരണ പറയാറുണ്ട്. എന്നുവെച്ചാൽ സത്യത്തെ മൂടി വയ്ക്കുന്നുണ്ട്. സത്യം എന്ന് പറയുന്ന ഇവിടെ എന്താണ്, പരമേശ്വരൻ, ബ്രഹ്മം, ആത്മാവ്, അതിനെ മൂടിയിരിക്കുന്നോണ്ടാണ് ഈ അവിദ്യയെ ഇരുട്ടെന്ന് പറയുന്നത്. ഇരുട്ടെന്ന് പറയുന്ന എല്ലാത്തെയും മൂടുന്നതാണ്. ഇരുട്ടൊന്നും നമുക്കൊന്നും കാണാൻ പറ്റില്ല. അതുപോലെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ അവിദ്യ പോലെയാണ് മനസ്സെന്ന് പറഞ്ഞാൽ അവിദ്യ എങ്ങനെയാണോ എല്ലാം മൂടി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മനസ്സും മൂടി വയ്ക്കും. അത് അവിദ്യ തന്നെയാണ് മനസ്സ് എന്നും പറയും. അവിദ്യ തന്നെയാണ് മനസ്സ്, അവിദ്യ തന്നെയാണ് തമസ്, ഇതെല്ലാം ഒന്ന് തന്നെന്നും പറയും. ഇവിടെ ഇപ്പൊ ഒന്നെന്നല്ല പറഞ്ഞത്, അത് പോലെ എന്നാ പറഞ്ഞിരിക്കും. അതുപോലെ അവിദ്യ ഏതുപോലെ എന്നാണോ മനസ്സ്, മനസ്സ് തിരിച്ചല്ല പറയുന്നു, മനസ്സ് അവിദ്യ ആകുന്ന അല്ലാതെ അവിദ്യ പോലെ മനസ്സല്ലെന്നല്ല പറയുന്നു. സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന ഈ മനസ്സ് അവിദ്യ പോലെ, അവിദ്യയാകുന്ന തമസ് പോലെ. അവിദ്യയാകുന്ന തമസ് പോലെ എന്ന് എന്താണ് പ്രത്യേകം പറഞ്ഞത്? അവിദ്യ എന്ന് പറയുന്നത് സത്യത്തെ മറയ്ക്കുന്നെന്ന് മാത്രമല്ല, അവിദ്യയാണ് പ്രപഞ്ചമാകുന്ന വിഭ്രമത്തെ ഉണ്ടാക്കി കാണിക്കുന്നത്. മനുഷ്യന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വളരെ വളരെ പ്രയാസമുള്ള ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ വിഭ്രാന്തിയെ ഉണ്ടാക്കി കാണിക്കുന്ന എന്താണ്? അവിദ്യ. അതുപോലെയാണ് മനസ്സും. മനസ്സും അത് തന്നെ ചെയ്യുന്നത്, എന്ത് ചെയ്യുന്നു, പേരിന്റെ മാറ്റമേ ഉള്ളൂ. മനസ്സും ഈ പ്രപഞ്ചം എന്ന് പറയുന്ന വിഭ്രാന്തിയെ ഉണ്ടാക്കി കാണിക്കുന്ന നമുക്ക് പിടികിട്ടുന്നില്ല. അപ്പൊ അത് അവിദ്യ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല, പ്രയാസമാണ്. കാരണം അവിദ്യ നമുക്ക് പരിചയമില്ലല്ലോ. മനസ്സിന്റെ വിഭ്രാന്തികൾ നമുക്കറിയാം. മനസ്സിന്റെ വിഭ്രാന്തികളൊക്കെ എല്ലാ മനുഷ്യരും അനുഭവിക്കുന്നതാണ്. ശാസ്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അവിദ്യ എങ്ങനെയാണോ സർവത്തെയും ഇങ്ങനെ ഉണ്ടാക്കി കാണിക്കുന്നത് അതുപോലെയാണ് ഈ മനസ്സും ഇതിനെയൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. മനസ്സ് നമുക്ക് കൂടുതൽ പരിചയമുള്ളതും അവിദ്യ നമുക്ക് ശാസ്ത്രത്തിൽ നിന്ന് പരിചയപ്പെടുന്നതാണ്. രണ്ടും നമ്മുടെ വ്യത്യാസം. അപ്പൊ അങ്ങനെ പറയാനും കാരണമുണ്ട്. കാരണം മനസ്സാണ് സൃഷ്ടിക്കുന്നതെന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു, അവിദ്യയാണ് സൃഷ്ടിക്കുന്നതെന്ന് അങ്ങനെ പറയുന്ന അവിദ്യ കൊണ്ട് സൃഷ്ടി നടക്കുന്നു എന്നുള്ളതാണ്. മനസ്സോ അനന്യ അവിദ്യ, മനസ്സിൽ നിന്ന് അന്യമല്ലാത്ത അവിദ്യ കൊണ്ട് ഇതെല്ലാം സൃഷ്ടിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞു. അവിടെയും പറയുന്നത് എന്താണ്? രണ്ടു ഒന്നൊന്നാണ്. ഇവിടെ പോലെ എന്ന് പറഞ്ഞു, അവിടെ ഒന്നെന്ന് പറഞ്ഞു. മനസ്സോ അനന്യ അവിദ്യ, മനസ്സ് തന്നെ അവിദ്യ. എല്ലാം പറയുന്നത് ഈ വിഭ്രമത്തെയാണ്. മനസ്സെന്ന് പറയുന്നത് മനുഷ്യന്റെ മനുഷ്യന് ഒരുപാട് വിഭ്രമത്തെ ഉണ്ടാക്കുന്നു. മനുഷ്യനിന്നും ഇത്രയൊക്കെ ശാസ്ത്രം വളർന്നിട്ടും ഇന്നും പൂർണമായും പിടികിട്ടാത്ത ഒരു സാധനമാണ് മനസ്സ്. അവിദ്യയെക്കുറിച്ച് നമ്മുടെ ശാസ്ത്രങ്ങളിൽ, നമ്മളെ ശാസ്ത്രങ്ങൾ പഴയ ശാസ്ത്രങ്ങളിൽ പറയുന്നത് പിടികിട്ടാൻ പ്രയാസമാണ്. മനസ്സിനെ കുറിച്ച് ആധുനിക ശാസ്ത്രം പറയുന്നു എന്താണ്? അതും പിടികിട്ടാൻ പ്രയാസമുള്ള കാര്യമാണ്. മനസ്സിനങ്ങനെ മനസ്സിലാക്കാൻ പറ്റത്തില്ല. മനസ്സ് പല വിഭ്രാന്തികളും ഉണ്ടാക്കും. ശരിയും തെറ്റിനെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന എന്തുകൊണ്ടാണ്? മനസ്സുകൊണ്ടാണ്. അപ്പോ മനസ്സ് തന്നെ പിടികിട്ടാത്ത ഒന്നാണെങ്കിൽ മനസ്സുകൊണ്ട് ശരിയും തെറ്റിനെ എങ്ങനെ പിടിക്കാൻ പറ്റും? മനസ്സ് ബുദ്ധി എന്നൊക്കെ പറയുന്ന വ്യത്യാസത്തോടെ പറയുന്നില്ല. അതൊക്കെ സാധാരണ എന്തോ എവിടെ പറയുന്നത്? സാറിന് നമ്മളെ തുടക്കത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം. ഇവിടെ ആ രീതിയിലല്ല പറയും. ഇവിടെ മനസ്സെന്ന് പറയുന്നതാണ് അവിദ്യ. നമുക്ക് എല്ലാ അനുഭവങ്ങളും ഉണ്ടാക്കി തരുന്ന എന്താണോ, എല്ലാ അനുഭവമായിരിക്കുന്ന എന്താണോ, അതാണ് മനസ്സ്. കാരണം ഈ സൃഷ്ടിക്ക് കാരണമാണ്. ചെറിയ സംഗതി അല്ല അത്. സൃഷ്ടി പുറമേയും ഉള്ളിലും ഉള്ള എല്ലാ വിഭ്രാന്തികളും കാരണമായിരിക്കുന്ന ഒന്നാണ് മനസ്സ്. അവിടെ മനസ്സ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ബോധം എന്നുള്ള അർത്ഥത്തിൽ, അറിവ് എന്നുള്ള അർത്ഥത്തിൽ അവിടെ പറയും. നമ്മളുള്ളിലെപ്പോഴും നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കുന്നതും കാര്യങ്ങളെ വിശകലനം ചെയ്യുന്നതും സത്യത്തെ അറിയുന്നതും അസത്യത്തെ അറിയുന്നതും എല്ലാം ചേർന്നിട്ടാണെന്ന് പറയുന്നത് മനസ്സ്. കാരണം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്ന സാധനം എന്ന് പറയുമ്പോൾ അത് കുറഞ്ഞ സാധനമല്ല. ഇവിടെ വലിയ അർത്ഥത്തിലാണ്. മറ്റേത് നമ്മൾ LKG പഠിക്കുന്നു, ഇവിടെ അതല്ല. ഇവിടെ എന്ന് പറയുന്നു മനസ്സെന്ന് പറയുന്നത് എന്താണോ, നമ്മുടെ അറിവ് തന്നെ. അതിനാണ് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ അറിവ്, ബാഹ്യമായി പ്രപഞ്ചത്തെ നമുക്ക് കാണിച്ചു തരുന്ന അറിവ്, അതാണ് മനസ്സ്. ഉള്ളിൽ നമ്മുടെ സുഖദുഃഖാനുഭവങ്ങൾ ഉണ്ടാക്കിത്തരുന്ന ഈ മനസ്സ്, ഈ അറിവ്, അതാണ് മനസ്സ്. പിന്നെ ശുദ്ധമായ ഒരറിവുണ്ട്, അത് ബ്രഹ്മം, അത് പരമേശ്വരൻ എന്ന് പറയുന്നു, ആത്മാവെന്നൊക്കെ പറയും. ഇതങ്ങനെയല്ല, നമുക്ക് ഈ അനുഭവങ്ങളുണ്ടാക്കി, അനുഭവങ്ങളെല്ലാം വിഭ്രാന്തികളാണ് എന്നാണ് അദ്വൈതം പറയുന്നത്. പ്രപഞ്ചാനുഭവം, നാമരൂപാനുഭവം എല്ലാം ഒരു വിഭ്രാന്തിയാണ്. എന്നുവെച്ചാൽ സത്യമല്ല. അങ്ങനെ ഇതെല്ലാം ഉണ്ടെങ്കിൽ കാണിക്കുന്ന മനസ്സ് മനുഷ്യന് എന്താണെന്ന്, അതാണ് പറഞ്ഞത് ഒരു തമസ്സാണ്, ഒരു ഇരളാണ്, പിടിയിലല്ല മനുഷ്യൻ എന്ന. അതാണ് ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിക്കുന്നതാണ്, പ്രപഞ്ചത്തെ അനുഭവിക്കുന്നത്. മനസ്സോ അനന്യ വിദ്യ വിദ്യ ജഗത്ത് കൽപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അതിനെ നമ്മൾ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന പോലെ തന്നെ എടുക്കുന്നു, വലിയ അർത്ഥത്തെ എടുക്കുന്നു. ജഗത്തിന്റെ സൃഷ്ടിക്ക് കാരണമായിരിക്കുന്ന അറിവ്, ബോധം, അങ്ങനെ എടുക്കും. അതാണ് മൊത്തം മനസ്സ്. ഒമ്പതാമത്തെ പദ്ധതിയിലെ അംഗമറ്റംഗമില്ലാതെ ത്രിഭാവനമായി സദാ മനസ്സിന്മനമായി തന്നെ തനിയെ പ്രകസിച്ചിടും. അവിടെ പ്രയോഗം, അതിന്റെ വക്തവ്യത എന്താ? ഇവിടെ അവിടെ എന്തിന്റെ, അവിടെ എന്തിന്റെ? മനസ്സിന്മനമായി, അതല്ലേ ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. മനസ്സെന്ന് പറയുന്നത് ആ പറയുന്നത് മതി മതി, മനസ്സിലായി, നിർത്ത് നിർത്ത്. ചോദ്യം തന്നെ പ്രസംഗിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ഉത്തരം പറയാൻ സമയം കിടക്കും. മനസ്സെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഈ ബോധം. മനസ്സിന്റെ മനസ്സെന്ന് പറയുന്ന ആത്മാവ്, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞോണ്ട്. മനസ്സിന്റെ മനസ്സിനാണ് ആത്മാവ്, പരമാത്മാവ്, ബ്രഹ്മം എന്നൊക്കെ പറയും. മനസ്സിനെ എന്ന് പറയുന്നു, നമ്മൾ ഈ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോധം, നമ്മളീ അറിയുന്നത് തന്നെയാണ് സൃഷ്ടി. അറിയുന്നു എന്ന് വെച്ചാൽ സൃഷ്ടി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് ഇവിടെ പറയുന്നത്. എന്നാ നമുക്കത് പൂർണ്ണമായി അറിയാൻ പറ്റും, ഇല്ലാതൊരു ഇരളാണ്, വ്യക്തമാകും. അങ്ങനെ അവിടെ അവിടെ എവിടെയൊന്നും കറങ്ങിയണമെന്നിട്ട് കാര്യമില്ല. ഇത് മനസ്സിലാക്കും. മനസ്സിവിടെ വെറുതെ ഊരിചെറ്റാതെ ഈ പറയുന്ന കാര്യം മനസ്സിലാക്കും. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയി ചുറ്റി കറങ്ങി ഇതൊന്നും മനസ്സിലാകത്തില്ല. എന്തെങ്കിലും മനസ്സിൽ തോന്നില്ല, അത് വിഭ്രാന്തി. ഇങ്ങനെ ചുറ്റി കറങ്ങുന്ന എന്താണ്? അത് മറ്റൊരു വിഭ്രാന്തി. അങ്ങനെ ചുറ്റിക്കറങ്ങുന്നു. അത് അതിന്റെ സന്ദർഭത്തെ മനസ്സിലാക്കണം. ഓരോ കാര്യങ്ങളും മനസ്സിലാക്കേണ്ട സന്ദർഭത്തെ മനസ്സിലാക്കണം. ഇപ്പൊ മനസ്സിലാക്കേണ്ട എന്താ, അത് ഇവിടെ മനസ്സിലാക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും പോകും ഇങ്ങോട്ടും പോകും. ഒന്നിനും നമ്മുടെ മനസ്സിന് ഏകാഗ്രത ഇല്ലാതെ. പത്താമത്തെ മന്ത്രത്തിൽ പറയുന്ന അറിവാൻ നിറവാറിന് എല്ലാം അറിയും പരദൈവതം. അതേ തന്നെ, മനസ്സ് ഏകാഗ്രത ഇല്ലാത്തതുകൊണ്ടാണ് അവിടെ ഇവിടെയൊക്കെ ചാടിപ്പോകുന്നത്. ഒരു വിഷയത്തിൽ നിന്ന് ചിന്തിക്കാൻ മനസ്സിന് പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ പറയുന്ന വിഷയത്തിൽ നിന്ന് ചിന്തിക്കണം. മനസ്സൂടെ ഈ ഭ്രമത്തെ സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ പറയുന്നത് എന്താണെന്ന് അവിടെ ഓരോ സന്ദർഭത്തിലും ഓരോ കാര്യങ്ങൾ പറയും. അതാത് സന്ദർഭത്തിൽ മനസ്സിലാകണം. ഇവിടെ ഈ സന്ദർഭത്തിൽ പറയുന്നത് എന്തെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇത് പറയുമ്പോൾ അതിനെ കുറിച്ച് ചിന്തിക്കും, അത് പറയുമ്പോൾ ഇതിനെ കുറിച്ച് ചിന്തിക്കും, രണ്ടും മനസ്സിലാകത്തില്ല. മനസ്സിങ്ങനെ കടന്ന് ഓടിക്കൊണ്ടേയിരിക്കും. ആ മനസ്സങ്ങനെ കിടന്ന് ഓടുന്നതും മനസ്സിന്റെ ഒരു വിഭ്രാന്തിയാണ്. അങ്ങനെ ഓടേണ്ട കാര്യമില്ല. ഇവിടെ പറയുന്നതും മനസ്സിലാക്കും. നമുക്ക് ഇത് തന്നെ ഈ അനുഭവം തന്നെ എന്താണ് ഒരു വിഭ്രാന്തി എന്നാ പറയുന്നത്. നമ്മൾ പുതിയ വിഭ്രാന്തി ഉണ്ടാകുന്നു ഉള്ളിലും പുറമേയും എന്താണ്. അങ്ങനെ വിഭ്രാന്തി ഇതുമായിട്ട് നേരിട്ട് ബന്ധമുള്ള ഭാഗങ്ങളാണ് പറയണമെങ്കിൽ നമുക്ക് അതുകൂടെ ചർച്ച ചെയ്യാം. എന്നാൽ ഇതുമായിട്ട് നേരിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത കാര്യങ്ങളുണ്ടോന്ന് അതും ഇതും കൂടെ ഇട്ട് കുഴക്കുകയും വിഷയം വിട്ടു പോവുകയും ചെയ്യും. വിഭ്രാന്തിയെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയും. മനസ്സിന്റെ വിഭ്രാന്തികളെ കുറിച്ച് അത് ഇതുമായിട്ട് ബന്ധം. വിഭ്രാന്തിയെ കുറിച്ച് ചോദിച്ചാൽ അത് പറയും. ഇതുമായിട്ട് ബന്ധമുള്ള കാര്യം മനസ്സിനെ കുറിച്ച് നമുക്ക് മനസ്സിന്റെ വിഭ്രാന്തികളെ കുറിച്ച് അതാണ് ഇവിടെ പറയുന്നത്. പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണോ, അവിദ്യയാകുന്ന തമസ് പോലെയാണ് എന്ന് പറയുമ്പോ അതൊരു വിഭ്രാന്തിയാണ്. അതിനെ കുറിച്ച് എന്താണ് മനസ്സിനെ കുറിച്ച് പലയിടത്തും പലതും പറയും. അതിന്റെ പറഞ്ഞ ഇപ്പൊ പോയിട്ട് കാര്യം, ആ സന്ദർഭം വരുമ്പോ അവിടെ പോകും. ആ അത് വേണമെങ്കിൽ പറയാം. അത് ചോദിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മുടെ പഴയ ശാസ്ത്രങ്ങളിൽ പൊതുവേ പറഞ്ഞിരിക്കുന്ന എന്താണ്, മനസ്സ് ഹൃദയത്തിൽ ഇരിക്കുന്നു പണ്ട് പറയുന്നു. അതാണ് മനസ്സിൽ ഹൃദയം എന്നൊരു പേര് വന്നു. ആ അങ്ങനെയാണ് പണ്ട് ധരിച്ചത്. പക്ഷെ ഇന്ന് പറയുന്ന അങ്ങനെയല്ല. മനസ്സ് പ്രധാനമായിട്ടിരിക്കുന്ന നമ്മുടെ ബ്രെയിനിലാണ് പ്രധാനമായിട്ട് എന്ന് വിചാരിച്ച് ശരീരത്തിന്റെ ശരീരത്തിൽ സെൻട്രൽ നെർവ് സിസ്റ്റം എന്ന് പറയും. നമ്മുടെ സ്പൈൻ കോഡും ബ്രെയിനുമായി ചേർന്ന് ഉള്ള ഈ സംവിധാനത്തിൽ എല്ലാം മനസ്സ് പ്രവർത്തിക്കുകയാണ്. അതിനെല്ലാം ചേർന്നിട്ടാണ്, കാരണം ബ്രെയിൻ മാത്രമാണ്. ബ്രെയിനിലുണ്ടാകുന്ന നമ്മുടെ ഈ എന്താണ് ബോധത്തെ സ്പൈനിലൂടെയാണ് ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പൊ തിരിച്ച് കമ്മ്യൂണിക്കേഷൻ അതുവഴിയാണ്. അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോഴാണ്, എല്ലാം കൂടെ ചേർന്നാണ് മനസ്സ് പ്രവർത്തിക്കുന്നത് പ്രധാനമായിട്ട്. അത് പിന്നെ പെരിഫറൽ നെർവ് സിസ്റ്റം എന്ന് പറയും, ബാക്കിയുള്ള നെർവ് സിസ്റ്റം ബാക്കി പല പ്രവർത്തനങ്ങളും നടത്തുന്നു. എല്ലാം കൂടെ ചേർന്നിട്ടാണ് മനസ്സ് പ്രവർത്തിക്കുന്നത്. അപ്പൊ പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിനിൽ ബ്രെയിൻ കേന്ദ്രീകരിച്ചാണ് ഇരിക്കുന്നത് മനസ്സ് എന്ന് ഇന്നത്തെ മനുഷ്യന്റെ മോഡേൺ സയൻസ് വെച്ച് പറയാം. അത് നമുക്ക് നമ്മുടെ ബ്രെയിനിന് നമ്മുടെ പുറമെയുള്ള, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, വിഷയങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. അതിനെ ബോട്ടം അപ്പ് പ്രോസസ് എന്ന് പറയും. ഓരോ ഇന്ദ്രിയങ്ങളിലൂടെ എന്ത് ചെയ്യുന്നു, ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഈ വിഷയങ്ങളെന്നൊക്കെ പറയുന്ന പഴയ കാഴ്ച പറയുമെങ്കിലും മൊത്തത്തിൽ അതിനെ ഇലക്ട്രോ കെമിക്കൽ എനർജി എന്ന് പറയും. അതാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന എനർജിയാണ്. കെമിക്കൽ എനർജി, മെക്കാനിക്കൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി, ഇതൊക്കെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നത്. അതിനാണ് എന്ത് പറയുന്നത്, ബോട്ടം അപ്പ് പ്രോസസിംഗ് എന്ന് പറയുന്നത്. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ബ്രെയിൻ എന്ത് ചെയ്യുന്നു, അതിനെ പ്രോസസ് ചെയ്യുന്നു, അതിനെ തയ്യാറാക്കുന്നതിന് അപ് ഡൗൺ പ്രോസസ് എന്ന് പറയും. കാരണം പിന്നീട് അതിനെ തയ്യാറാക്കിയെടുക്കും. അതാണ് നമ്മുടെ മനസ്സ്. അവിടെയും നമ്മുടെ ബ്രെയിനിലെ ന്യൂറൽ നെറ്റ്വർക്കുകൾ, അവിടുത്തെ കെമിക്കൽ റിയാക്ഷൻസ്, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ ഉള്ളിൽ ഇങ്ങനെ ഈ ബോധം ഇങ്ങനെ നിലനിൽക്കുന്നത്. അത് നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം ശരിയാണെങ്കിൽ നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നത് ശരിയായ രീതിയിലായിരിക്കും. എന്നുവെച്ചാൽ ഇത് മൊത്തത്തിൽ അദ്വൈത ഇതൊക്കെ ഒരു ഭ്രാന്തി എന്ന് പറയുന്നുണ്ടെങ്കിലും ശബ്ദം കേട്ടുകഴിഞ്ഞാൽ പുറമേ ഒരു ശബ്ദം കേട്ട് നമ്മൾ ശബ്ദമായിട്ട് ആണ് അതിനെ മനസ്സിലാക്കുന്നതെങ്കിൽ അതിന് യഥാർത്ഥ ജ്ഞാനമെന്ന് പറയും. വ്യവഹാരത്തിൽ അങ്ങനെയാ പറയുന്നു. ഒരു രൂപം കാണുന്നു, പുസ്തകം, പുസ്തകം എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥ ജ്ഞാനമാണ്. മൊത്തത്തിലെല്ലാം ചേർത്തിട്ടാണ് മിഥ്യ എന്നുള്ള അർത്ഥത്തിൽ ഭ്രാന്തി എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ പ്രപഞ്ചത്തെ ഗ്രഹിക്കുമ്പോൾ ഈ പറയുന്ന ബോട്ടം അപ്പ് പിന്നെ എന്ന് പറയുന്ന പ്രോസസ്സും അപ് ഡൗൺ എന്ന് പറയുന്ന ഈ പ്രോസസ്സും കൂടെ ചേർന്ന് ഈ പ്രപഞ്ചത്തെ കുറിച്ച് നമുക്ക് ശരിയായൊരു ബോധം ഉണ്ടാകുന്നതിനാണ് നമ്മൾ യഥാർത്ഥ ജ്ഞാനം എന്ന് പറയും. അത് നടക്കണമെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കും. അപ്പൊ ഈ ബ്രെയിനിന്റെ പ്രവർത്തനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ, കെമിക്കൽ ഇംബാലൻസ് വന്നാൽ മതി. കാരണം നമ്മുടെ ഉള്ളിൽ വരുന്ന ഡോപ്പമിൻ പോലെയുള്ള കെമിക്കലുകൾക്ക് ഒരു ഇംബാലൻസ് വരിക. പിന്നെ നമ്മുടെ ഈ പുറമേ നിന്ന് ഉള്ളിലേക്ക് വരുന്ന ഈ വിഷയങ്ങളിൽ അത് ഓവർലോഡാകുക. ഇതൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറമേയുള്ള ഈ പ്രപഞ്ചവും നമ്മുടെ ഉള്ളിലുള്ള അനുഭവം തമ്മിൽ ബന്ധമില്ലാതെ, അതിനാണ് ഹലൂസിനേഷൻസ് എന്ന് പറയുന്നത്. ഹലൂസിനേഷൻസ് ഭ്രാന്തി എന്ന് പറയുന്നതാണ്. അതിപ്പോ നമ്മള് ബലമായിട്ട് ഇതൊക്കെ ഇന്ന് പഠനം നടത്തി തെളിയിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ പുറമേ നിന്ന് വരുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടെന്ന്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങൾ നമ്മൾ ബോധപൂർവം തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനങ്ങളെ അത് ബാധിക്കുകയും ശരിക്കും നമുക്ക് ഈ പറയുന്ന ബോട്ടം അപ്പ് പ്രോസസ്സിംഗ് നമ്മുടെ ബ്രെയിനിൽ നടന്നുകൊണ്ടിരിക്കേണ്ടതാണ്. പക്ഷെ നമ്മളതിനെ തടയാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തടയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ന് വെച്ചാൽ കണ്ണടച്ചൊക്കെ ധ്യാനിക്കുക, എല്ലാവർക്കും സംഭവിക്കുന്നു. അപ്പോ ബ്രെയിൻ എന്ത് ചെയ്യും, സ്വയം അവിടെ ഓരോരോ ശബ്ദം, സ്പർശം, രൂപ, രസം, ഗന്ധം ഇതൊക്കെ അവിടെ അതിനെ കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കും. അതിനെ ഫിൽ ഇൻ ദി ഗ്യാപ്സ് എന്ന് പറയും. നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടില്ലേ, വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക, ഇതുപോലെ ബ്രെയിനും പൂരിപ്പിക്കും. അപ്പൊ അത് പൂരിപ്പിക്കുന്നത് അതിന് നമ്മുടെ ജീനുകള്, നമ്മുടെ മെമ്മറി, നമ്മുടെ സാഹചര്യങ്ങൾ, ചില പുറമേയുള്ള ചില ശബ്ദങ്ങൾ, നമ്മൾ തടഞ്ഞാലും കടന്നു വരുന്ന ശബ്ദങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്ന് ചിലപ്പോ നമ്മുടെ ബ്രെയിനിൽ ഇന്നിങ്ങനെ ഫിൽ ഇൻ ദ ഗ്യാപ്സ് വരുന്നതാണ് ആൾക്കാർ ശിവനെയും വിഷ്ണുവിനെയും ഒക്കെ കാണുന്നത് ഇങ്ങനെ ഉള്ളിൽ. എന്നാണ് ന്യൂറോ സയൻസ് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നത്. അതിനാണ് ഹലൂസിനേഷൻസ് എന്ന് പറയുന്നത്. ഇത് അതിന് തെളിവായി പറയുന്ന ചില സൈക്കിഡെലിക് വസ്തുക്കൾ എന്ന് വെച്ചാൽ ചില കുമിൾ, അത് കഴിച്ചു കഴിഞ്ഞാൽ ഉള്ളിലിങ്ങനെ ഓരോരോ ദൃശ്യങ്ങൾ അനുഭവപ്പെടാൻ തുടങ്ങും. ഇപ്പൊ പുറമേ നിന്നുള്ള ഒരു സബ്സ്റ്റൻസിന് നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കാൻ പറ്റും, പല വിഭ്രാമക കാഴ്ചകൾ ഉണ്ടാകും. യോഗസൂത്രം പോലും അംഗീകരിച്ചിട്ടുള്ള കാര്യമില്ല എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് അവർക്കറിയില്ലായിരുന്നു. ഈ ബാഹ്യമായ വസ്തുക്കൾ നമ്മുടെ ബ്രെയിനിനെ സ്വാധീനിക്കുന്ന, അപ്പൊ ഇത് ഗുണമാണോ ദോഷമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതില് ചിലപ്പോ ഇതില് ഇതൊക്കെ ചില ഗുണമായിട്ടും വരാം. ഗുണമായിട്ട് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഒരാള് ജീവിതത്തിൽ യാതൊരു നിയന്ത്രണവും ഇല്ലാതെ ജീവിക്കുകയാണ്. അങ്ങനെ ജീവിക്കുന്ന ഒരാളിന് എന്ന് വെച്ചാൽ മദ്യപാനം, മയക്കുമരുന്ന് ഇതിന്റെയൊക്കെ പിടിയിൽപ്പെട്ടിരിക്കുന്ന ആളിന് ചിലപ്പോ ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹലൂസിനേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ, പെട്ടെന്ന് അയാൾക്ക് ഇതെന്താണെന്ന് വിശദീകരിക്കാൻ പറ്റത്തില്ല. കാരണം അത് അയാളുടെ അനുഭവമാണ്, സ്വന്തം അനുഭവമാണ്, വിശദീകരിക്കാൻ പറ്റാത്ത അനുഭവം. സ്വന്തം അനുഭവം എന്ന് പറയുമ്പോൾ അത് അസത്യം എന്ന് പറയാൻ പറ്റില്ല, തല്ല ഉള്ളിൽ അനുഭവപ്പെടുകയാണ്. പിന്നെ അയാള് പൂർണമായും അത്തരമൊരു അനുഭവത്തിന് തന്നെ അയാള് ചിലപ്പോൾ അയാൾക്ക് സന്തോഷം കൊടുക്കും. അയാള് ജീവിതം അതിന്റെ പിറകെ തന്നെ പോവും, ജീവിതം അതിനു വേണ്ടി സമർപ്പിക്കും. അയാള് മറ്റെല്ലാ ദുർനടപ്പുകളിൽ നിന്നും പിന്മാറും. അങ്ങനെ അത് ചിലപ്പോൾ ഗുണപരമായും ബ്രെയിനിന്റെ ഒരു പ്രവർത്തനമാണെങ്കിൽ ചിലപ്പോൾ അത് ഗുണപരമായി വരും. പക്ഷെ അത് ഇത് ദോഷപരമായും വരും. ദോഷപരമായി വരുന്ന എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ വരുന്ന അനുഭവങ്ങളുടെ മേലിയാക്ക് ഒരു സ്വാധീനമില്ലാതായി. ഇത് അനുഭവങ്ങൾ ഇയാളിങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയി പരസ്പര ബന്ധമില്ലാത്ത അനുഭവങ്ങളിലേക്ക് പോയി അയാളുടെ മനസ്സിന്റെ സമാധാനം ചിലപ്പോൾ തെറ്റിപ്പോകും. അങ്ങനെ ദോഷം ഉള്ളതായിട്ട് വരും. നമ്മുടെ കർണാകര ഗുരുവിന്റെ ഒക്കെ അവിടെ ഈ ദർശനം എന്ന് പറയുന്ന ഇതാണ് ദർശനം. ആൾക്കാരിങ്ങനെ എല്ലാവർക്കും അത് പറ്റത്തില്ല. ഇപ്പോ ഇങ്ങനെയുള്ള ഈ കെമിക്കൽ ഇംബാലൻസ് ഒക്കെ ബ്രെയിനിലുണ്ടെങ്കിൽ അവരിങ്ങനെ കണ്ണടച്ചു കഴിഞ്ഞാൽ ഞാനിപ്പോ ഇങ്ങനെ ഇരിക്കുന്നു പെട്ടെന്ന് അവരുടെ ഉള്ളിൽ ദർശനങ്ങൾ ഉണ്ടാകും. ഈ ദർശനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് ഒരിക്കലും ഇത് ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് അവർക്ക് ചിന്തിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും ശേഷിയില്ലാത്ത. ഇനി അതിനെക്കുറിച്ച് അറിവുണ്ടായാൽ തന്നെയും അവർക്കതിന് ചില വിശ്വാസം ഈ അനുഭവത്തിലായിരിക്കും. കാരണം സ്വന്തം അനുഭവം എന്ന് പറയുമ്പോൾ അതൊരു വലിയ സംഭവമാണ്. അതിൽ ഒരാൾക്ക് അതിനെ വിശകലനം ചെയ്യാൻ കഴിയില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അയാള് അതിനടിമയായി പോകും, ജീവിതം മുഴുവൻ അതിനുവേണ്ടി ജീവിക്കും. അത് ഈ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ മാനസിക അടിമത്വം എന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിത്വത്തിന് ദോഷമാണ്. എന്നുവെച്ചാൽ ഒരു വ്യക്തി സ്വാതന്ത്ര്യത്തിന് തടസ്സമായിരിക്കും. അതാണ് അതിന്റെ ഒരു പ്രധാനമായി വരുന്ന തകരാറ്. വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മളൊന്നിനും ഒരിക്കലും പണയം വയ്ക്കാൻ പാടില്ല. പക്ഷെ നമ്മുടെ മാനസികമായ അനുഭവങ്ങൾക്ക് എന്തായാലും പണയം വെച്ചു കഴിഞ്ഞാൽ, ഇതേ ഇപ്പം നടക്കുന്ന ഒരു ഗുരുവുണ്ട്, എന്താണ് അതിന്റെ പേര്, അതൊക്കെ ഈ ടൈപ്പിൽപ്പെട്ട ആൾക്കാരാണ്. ഇത് ഗുണമുണ്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് വരുന്ന ഗുണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാല്, ഇപ്പോ എനിക്കിങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടെന്ന് വന്നു കഴിഞ്ഞാൽ ഞാനത് പരിചയപ്പെടുത്തുമ്പോ നിങ്ങളുടെ ബ്രെയിന് ഇതുപോലെയാണെങ്കിൽ നിങ്ങൾക്ക് എന്നോടൊരു അടുപ്പം തോന്നും. അങ്ങനെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പം ഞാനുമായിട്ട് എന്ത് ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുമ്പം ഇവർ കണ്ണടച്ചു കഴിയുമ്പം ഇവരുടെ മനസ്സിൽ ഇതേ അനുഭവങ്ങൾ ഉണ്ടാകും. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നോണ്ട് വരുന്ന കാരണം രണ്ടുപേരുടെ ബ്രെയിനും ഒരുപോലെയാണ്, രണ്ടുപേരുടെ ബ്രെയിനും ഒരേപോലെയുള്ള അവസ്ഥയാണ്. അതുകൊണ്ട് അപ്പൊ അവർക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകും. അനുഭവം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു വ്യക്തി, ഞാൻ നിമിത്തമാണ് നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാണെങ്കിൽ നിങ്ങൾ ജീവിതകാലം മുഴുവൻ എന്റെ അടിമയായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം വരും. പിന്നെ ഒരിക്കലും എന്നിൽ നിന്ന് സ്വതന്ത്രനാകാൻ പറ്റത്തില്ല. കർണാകരൂരൊക്കെ അങ്ങനെ ആയിരക്കണക്കിന് അടിമകളെ സൃഷ്ടിച്ചാണ്. പക്ഷേ അവർക്കത് ഒരിക്കലും അതിൽ നിന്ന് മാറാൻ പറ്റില്ല. അവർക്ക് ഇതൊരു അടിമത്തമാണെന്ന് അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റില്ല. കാരണം അവരുടെ അനുഭവമാണ് തന്റെ ഇത് തിരിച്ചറിയേണ്ടത്. നമ്മുടെ ബ്രെയിനിന്റെ ഒരു പ്രശ്നമാണ്. ചിലപ്പോൾ അത് ഗുണകരമായും മാറാം. കാരണം എന്തുകൊണ്ട് അയാൾ മറ്റുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പിന്തിരിഞ്ഞ് തന്റെ ഈ മാനസികാവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് ബുദ്ധിയുടെ ഒരു സ്വതന്ത്രമായ നിലപാടാകത്തില്ല. ഹലൂസിനേഷന് വിധേയമായി ജീവിക്കുന്നു എന്നുള്ളതാണ്. ഇയാളുടെ ഒരു ശിഷ്യൻ ഇങ്ങനെ, ഇത് വലിയ അപകടമാണ്. ഹലൂസിനേഷനുള്ള ഒരു ശിഷ്യൻ ഇടയ്ക്ക് വരും. അങ്ങനെയാണ് ഞാനിത് ശ്രദ്ധിച്ചത്. അത് പറഞ്ഞ് മുല്ലപ്പെരിയാർ ഡാം പൊട്ടു എന്നൊരു ഡേറ്റും പറഞ്ഞു. എന്തായാലും പൊട്ടിയില്ലേ, അയാൾ പറഞ്ഞാണ്. ആര്? ശിഷ്യൻ. ഇത്ര വിഭ്രാന്തികൾ കാണുമ്പോൾ നമ്മൾ ഇതിന്റെ പുറകെ ചാടിയും വീണു ഓടരുത്. എന്തോ ഭയങ്കരമാണെന്ന് വിചാരിച്ചു. ഇതൊക്കെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണെന്ന് മനസ്സിലാക്കും. ഇവരെയൊന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യരുത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചുകുട്ടികളെയൊക്കെ ഒരിക്കലും ഇവരെടുത്ത് വിടരുത്. കൊച്ചുകുട്ടികളെയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വിഭ്രാന്തികളുണ്ടാകും. കുട്ടികൾക്കൊക്കെ അവരുടെ ബ്രെയിൻ അങ്ങനെയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഉണ്ടാകത്തില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആ കുട്ടിയുടെ മനസ്സിൽ ഒരു അടിമത്തം ഉണ്ടാവും. ഈ വ്യക്തിയുമായിട്ടൊരു വല്ലാത്ത അടിമ മനോഭാവം ഉണ്ടാവും. ആ വ്യക്തി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ സമുദ്രത്തിൽ ചാടും, അല്ലെങ്കിൽ തീ ചാടി മരിക്കാൻ പോലും തയ്യാറാണ്. അപ്പൊ അതിന് ചൂഷണം ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ചൂഷണം ചെയ്യും. അങ്ങനെ അമേരിക്കയിലും മറ്റുമൊക്കെ ഇങ്ങനെ വന്നിട്ട് കൂട്ട ആത്മഹത്യ പോലെയുള്ള സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ഇതുപോലെ പിന്നെ കൾട്ട് എന്ന് പറയും, കൾട്ടിന്റെ കൂടെ ചേർന്ന് എല്ലാവരും കൂടെ ചേർന്ന് വിഷം കഴിച്ച് മരിക്കും, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഇങ്ങനെ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാകുക, പിന്നെ അതൊരു ലഹരി കഴിക്കും പോലെയാണ്. ലഹരി കഴിക്കുമ്പോൾ ഉണ്ടാകുന്നത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ലഹരി കഴിക്കുന്നവര് പിന്നെ ജീവിതകാലം മുഴുവൻ ലഹരിക്ക് അടിമയായിരിക്കുന്ന പോലെ, അഡിക്റ്റാവുന്ന പോലെ, ഇത്തരം മാനസികമായ വിഭ്രാന്തികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവര് ജീവിതകാലം മുഴുവൻ അതിന് അഡിക്റ്റായി. എങ്ങനെ? ആ കേട്ടില്ല. അവന് ഈ മാനസിക വിഭ്രാന്തിയാണ്. അവന്റെ അച്ഛനും അമ്മയും എല്ലാരും വെട്ടിക്കൊന്നു, അല്ലെങ്കിൽ ഒരുത്തരം തോന്നും. അവന് ഇതുപോലെ എന്തോ ആസ്ട്രോ പ്രൊജക്ഷൻ എന്തോ ഒക്കെ പറഞ്ഞുള്ള പരിപാടികളൊക്കെ യൂട്യൂബിലൊക്കെ ഇപ്പൊ ഒരുപാടുണ്ട്. കണ്ടു പഠിച്ച് അതുപോലെ ചെയ്തവരുടെ മനസ്സിന്റെ ഇതങ്ങ് പോയി. അപ്പൊ അവരെയൊക്കെ ആത്മാവിനെ പുറത്തെടുക്കാൻ വേണ്ടിട്ട് അവൻ വെട്ടി കീറിയുക നോക്കിയത്, ആത്മാവിനെ പുറത്തെടുക്കാൻ. ഇങ്ങനെയുള്ള പ്രവചനങ്ങൾ ഇപ്പൊ ഒരാൾ പ്രവചിച്ച് ഓഗസ്റ്റ് 5 വെളുപ്പം കാലത്ത് 4 മണിക്ക് ജപ്പാനി ഭൂകമ്പം ഉണ്ടാകും. അവിടെയുള്ള സയന്റിസ്റ്റുകൾ പറഞ്ഞ് പ്രവചനങ്ങളൊന്നും വിശ്വസിക്കരുത്. പക്ഷെ അങ്ങോട്ടുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് അവിടുത്തെ ബിസിനസിനും മുഴുവൻ ബാധിച്ചു, ടൂറിസ്റ്റുകൾ പോകാതെയായി, അന്നൊന്നും സംഭവിച്ചില്ല. ഒന്നും സംഭവിച്ചില്ല. വഴി സാധാരണ പോലെ തന്നെയായിരുന്നു. ജപ്പാനിൽ എപ്പോഴും ഭൂകമ്പങ്ങളൊക്കെ ഉണ്ടാകും. എന്നും അവിടെ എന്തെങ്കിലും ഭൂചലനം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതി കഴിഞ്ഞൊന്നും അവിടെ സംഭവിച്ചില്ല. ഇവർ പറഞ്ഞതുപോലെ എന്താണ് വലിയ തിരമാല ഉണ്ടാവും, ദ്വീപ് മുങ്ങും, ഒന്നും സംഭവിച്ചില്ല. ഒരു 1-2 ആഴ്ച കഴിഞ്ഞപ്പോ അമേരിക്കയിൽ ഒരു മഴ വെള്ളപ്പൊക്കം ഉണ്ടായി. ഉടനെ ഈ ആൾക്കാരെല്ലാം അവിടെ പറഞ്ഞ എന്താണ് കണ്ടോ, അവിടെ പ്രവചിച്ചത് ശകലം മാറിപ്പോയെന്നേ ഉള്ളൂ, മറ്റിടത്ത് ഈ പ്രവചന ഇങ്ങനെയാണ്. കൺഫർമേഷൻ ബയസ്, നമുക്ക് നമ്മുടെ അന്ധവിശ്വാസങ്ങൾ ഇതൊക്കെ നമുക്ക് ന്യായീകരിക്കാൻ പ്രവണത നമ്മുടെ ഉള്ളിൽ വരും. അതിന് ന്യായീകരിക്കണം. ഈ ഹലൂസിനേഷൻസ് വരുന്നത് നമുക്ക് ചില പ്രത്യേക അസുഖങ്ങളുണ്ടെങ്കിലും വരാം. എപ്പിലെപ്സി പോലുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഹലൂസിനേഷൻ എപ്പോഴും ഉണ്ടാവും. സ്കീസോഫ്രീനിയ ഉള്ളവർക്കുണ്ടാവും. പലതരത്തിലുള്ള മാനസികമായ പ്രശ്നമുള്ളവർക്കെല്ലാം ഈ ഹലൂസിനേഷൻ ഉണ്ടാവും. അപ്പോ നമ്മുടെ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പ്രപഞ്ചത്തെ ഇതേ രീതിയിൽ തന്നെ ഗ്രഹിക്കേണ്ടതാണ്. പൊതുവായൊരു സ്വഭാവമുണ്ട്. ശബ്ദത്തെ ശബ്ദമായി കേൾക്കുക, രൂപത്തെ രൂപമായി കാണുക, രസത്തെ രസമായി ഗ്രഹിക്കുക, അങ്ങനെയാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പൊ ബ്രെയിനിൽ അങ്ങനെ അല്ലാതെ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ബ്രെയിനിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അതുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളതിനെ ഇഗ്നോർ ചെയ്യണം, അതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. എന്തോ ഒരു പ്രത്യേകത, മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകത ഉണ്ടെന്ന് വേണമെങ്കിൽ അതിനെ നമ്മൾ അതിനെ വളർത്തി കൊണ്ടുവന്നാൽ ചിലപ്പോൾ അത് ദോഷമായിട്ടും വരും, ഗുണമായിട്ടും വരും, കൂടുതലും ദോഷമായിട്ട് വരും. പക്ഷെ ഇതിനെക്കുറിച്ച് ഇന്ന് പഠനങ്ങൾ നടത്തിയിട്ട് എങ്ങനെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ ഈ മനസ്സിൽ, അതായത് ഇപ്പോൾ എലികളിലൊക്കെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്, ബ്രെയിനിന്റെ ചില ഭാഗങ്ങളെ ഉത്തേജിപ്പിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഭയം വരുന്നു. ഭയം വരുന്നു എന്ന് പറയുമ്പോൾ അപ്പൊ ബ്രെയിനിന്റെ ഒരു പ്രത്യേക ഭാഗമാണ് ആ ഭയം എന്ന് പറയുന്ന വികാരം ഉണ്ടാക്കുന്നതിന് കാരണം. ഇതുപോലെ ഉള്ള പഠനങ്ങൾ ജീവികളിലൊക്കെ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, ഇങ്ങനെ അനുഭവം ഉണ്ടാകുന്ന ഒരു നോർമൽ മനുഷ്യർ തന്നെ ആയിരിക്കും. പക്ഷെ ഇവർക്ക് വരുന്നൊരു പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു അനുഭവം അതിനെ നമുക്കിങ്ങനെ നിഷേധിക്കാൻ പറ്റുന്നു, ഒരിക്കലും പറ്റില്ല. എനിക്കിപ്പോ ശിവന്റെ അനുഭവം ഉണ്ടായി എന്റെ ഉള്ളിൽ, ഞാനിങ്ങനെ തന്നെ നിഷേധിക്കും. അപ്പോ എനിക്ക് നിഷേധിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും ഞാൻ, പിന്നെ ആ അനുഭവത്തിന്റെ അത്തരം അനുഭവങ്ങളുടെ പിറകെ ഇങ്ങനെ പോയിക്കൊണ്ടേ. പിന്നെ എന്നിൽ പല അമാനുഷികമായ പലതും ഉണ്ടെന്ന് എനിക്ക് തോന്നുകയും അതിന്റെ പിറകെ പോവുകയും മറ്റുള്ളവരെ തന്നെ ആ വഴിക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയും അങ്ങനെ ഒരു കട്ടുണ്ടാക്കിയടിക്കുകയും ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയടിക്കുകയും പിന്നെ ഇതൊക്കെ ഇങ്ങനെ ഒന്ന് പ്രചരിപ്പിക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്നത് പേരും പ്രശസ്തിയും പണമൊക്കെ ഉണ്ടാകും. അത് ഇതിനോടൊപ്പം വരുന്നതാണ്, ആദരവുണ്ടാവും, ബഹുമാനം ഉണ്ടാവും. ഈ ദോഷം ചെയ്യുന്ന കുട്ടിയെ കാണുമ്പോൾ ഒരിക്കലും കുട്ടികളെ അവരുടെ പുറകെ വിടാൻ പാടില്ല. കാരണം കുട്ടികളുടെ ബ്രെയിനിൽ പിന്നെ ഇത് അവരിങ്ങനെ നിരന്തരം ഈ ധ്യാനം അത് ഇതൊക്കെ ചെയ്ത് നിരന്തരം ബ്രെയിനിൽ ഇങ്ങനെയുള്ള വിഭ്രമങ്ങൾ തന്നെ വന്നുകൊണ്ടേ. അപ്പൊ അത് ഈ പറയുന്ന മാനസികമായ അടിമത്തത്തിലേക്ക് അവരെ കൊണ്ടുപോയി. ചിലപ്പോ അവര് മറ്റു കാര്യങ്ങളിലൊക്കെ മിടുക്കന്മാരായിരിക്കും, കുഴപ്പമൊന്നും കാണത്തില്ല. പക്ഷെ അവര് തന്നെ അറിയാത്ത ഒരു അടിമത്തത്തിന് അവര് വിധേയരായിപ്പോ. അതായത് ദോഷമാണ് ഏറ്റവും പ്രധാനമായി വരുന്നതാണ്, മെന്റൽ സ്ലേവറി. അതവർക്ക് അനുഭവപ്പെടും. ഞാനിങ്ങനെ അവര് എന്താണ് ണ്ടല്ലോ നിഴൽ നിഴൽ പാവയെ വെച്ച് കളിക്കുമല്ലോ, പാവക്കൂത്തിലെ പാവകളെ പോലെ കുറെ ആൾക്കാരെ ഞാൻ ഇങ്ങനെ നിയന്ത്രിക്കണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അത് ആ വ്യക്തികൾ പോലും തിരിച്ചറിയാൻ വയ്യാതെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഇങ്ങനെയുള്ളവർ ഈ സിദ്ധന്മാരെന്ന് അവകാശപ്പെടുന്നവർക്ക് ഇതാ ചെയ്യുന്നു, കുട്ടികളെയൊക്കെ ഈ പാവക്കൂത്തിലെ പാവകളെ പോലെ ചലിപ്പിച്ചുകൊണ്ടേയിരിക്കും. അവരീ വിഭ്രാന്തികളെ കുറിച്ച് തിരിച്ചറിയാൻ വയ്യാത്തതുകൊണ്ട് ഇവരുടെ ചലനത്തിനനുസരിച്ച് ചലിച്ചുകൊണ്ടേ. അതുകൊണ്ട് ഇവര് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. ഇത്തരം ആൾക്കാരെ കൊണ്ടുവന്ന് അവരുടെ ഒരു പ്രദർശന വേദിയ ആക്കരുത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളും നമ്മുടെ ആശ്രമങ്ങളും അതുകൂടെ ശ്രദ്ധിക്കണം. മനസ്സിലായോ? അപ്പൊ ആൾക്കാർ വഴി തെറ്റിച്ച് കൊണ്ടുപോകും. നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അവരുടെ ഭക്തന്മാരായിക്കൊള്ളും, പക്ഷെ പുതിയ തലമുറയെ വഴിതെറ്റിക്കരുത്. രണ്ടുപേർക്ക് വന്നു കഴിഞ്ഞാൽ പതുക്കെ ഒഴിവാക്കി വിടുന്നു, പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. ഇവർ കുട്ടികളോടൊക്കെ ചെയ്യുന്ന വലിയ ദ്രോഹമാണ്. അവർക്കും അറിയത്തില്ല, അത് മലപ്പുറം ചെയ്യുന്നതായിരിക്കില്ല. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത്. അതൊക്കെ പെട്ടുപോയോ പിന്നെ അങ്ങ് പെട്ടുപോയി അത്രയുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ മനസ്സിലാക്കത്തക്ക രീതിയിൽ ന്യൂറോ സയൻസ് ഒക്കെ ഒരുപാട് വളർന്നു എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ മനസ്സ് ബ്രെയിനിയിരിക്കുന്നോണ്ടാണ്, അതായിരുന്നു ചോദ്യം. അതുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ എന്തെങ്കിലും വിഭ്രാന്തികളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയ കുടികൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്പൊ നിൽക്കും. എന്തുകൊണ്ട്? അത് നേരെ ബ്രെയിനിനാ പോയി പിടിക്കുന്നു. എല്ലാ ദർശനങ്ങളും ശിവനും വിഷ്ണു ഒക്കെ അപ്പൊ നിൽക്കും അവിടെ. അത്രയേ ഉള്ളൂ. അപ്പൊ മനസ്സ് ബ്രെയിനി ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ നടക്കുന്നതും ആൾക്കാർക്ക് ഇത്തരം വിഭ്രാന്തികൾ ഉണ്ടാകുന്നതും. ഇതൊക്കെ കണ്ടിട്ട് അതൊക്കെ എന്തോ ദിവ്യമാണ്, അത്ഭുതമാണെന്ന് പറഞ്ഞ് വാരം പൊക്കി തന്നെയെന്ന് പറയുക ഒരിക്കലും ഓടരുത്. എന്തുകൊണ്ട്? ഇന്നത്തെ ആധുനിക ന്യൂറോ സയൻസ് ഇതിനെ കുറിച്ചും ഒരുപാട് ധാരണയുണ്ടെന്നുണ്ട്. അതാ ഞാൻ വെറുതെ ഇരുന്ന് പറയുന്നതല്ല, അതിന്റെയൊക്കെ ഒരു സാമാന്യ ബോധത്തിൽ പറയുന്നതാണ്. അതൊക്കെ ഏത് കെമിക്കലിന്റെ ഇംബാലൻസ് കൊണ്ടാണ് ഒരാൾക്ക് ഇങ്ങനെ വിഷയം ഉണ്ടാകുന്നത് കൃത്യമായി അറിയാം. ഒരു സിനിമാ നടിയുണ്ടല്ലോ, ഒരു കുമ്പള് കഴിച്ചിട്ട് അവള് പിന്നീട് 14 വർഷം ഗുളിക കഴിച്ചു. അതെ, 14 വർഷം ഗുളിക കഴിച്ചു. കാരണം ഒരു കുമ്പളെടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് ദർശനം ഉണ്ടാകുന്നു പറഞ്ഞാൽ ആർക്കും വേണം മനസ്സിലാക്കാമല്ലോ ആ കുമ്പളിലിരിക്കുന്ന എന്തോ ഒരു രാസവസ്തു നമ്മുടെ ബ്രെയിനിൽ പോയി വർക്ക് ചെയ്തപ്പോഴാണ് ഇത് ഉണ്ടായത്. തികച്ചും ഭൗതികമായ ഒരു കെമിക്കൽ പ്രവർത്തിച്ചിട്ടാണ്. നമ്മുടെ ബ്രെയിനിൽ തന്നെ കെമിക്കൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ പുറമേ നിന്നുള്ള ഈ എന്താണ് ഇതിനെ ഈ എനർജിയെ ഉള്ളിലേക്ക് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ ബ്രെയിൻ അവിടെ പ്രവർത്തിക്കും. പ്രവർത്തിച്ചിട്ട് അതാണ് പറയുന്നത് ഫിൽ ഇൻ ദ ഗ്യാപ്സ്. ബ്രെയിൻ ഓരോന്നിങ്ങനെ സൃഷ്ടിക്കാൻ തുടങ്ങും. കാരണം നമ്മുടെ ബ്രെയിനിനെ കുറിച്ച് പറയുന്നത് എന്താണ്? അത് 24 മണിക്കൂറും നോയിസി എന്നാ പറയുന്നു. നിരന്തരം ഒരേ സമയം 86 ബില്യൺ ന്യൂറോൺസ് ആണ്. ഈ ന്യൂറോൺസ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ ഒരു എഞ്ചിനാണത്. പലതരത്തിലുള്ള പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള കെമിക്കൽ ആക്ഷൻസ്, പലതരത്തിലുള്ള ഇലക്ട്രിക്കൽ റിയാക്ഷൻസ് ഇതൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം നടന്നിട്ടാണ് നമ്മുടെ ഈ ശരീരത്തെ എങ്ങനെ നിലനിർത്തി, നമ്മുടെ ജീവൻ എങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് എന്റെ ബ്രെയിൻ പോലെയല്ല നിങ്ങളുടെ ബ്രെയിൻ. എന്റെ ബ്രെയിനിൽ ഒരിക്കലും ഇങ്ങനെയുള്ള വിഷനൊന്നും ഉണ്ടാകത്തില്ല. ഇതുവരെ ഉണ്ടായിട്ടുമില്ല, ഉണ്ടാകത്തില്ല എന്ന്. എന്റെ ബ്രെയിനിന് അതിനുള്ള ഗ്യാപ്പില്ല. അങ്ങനെ ഒരു ഗ്യാപ്പ് എന്റെ ബ്രെയിനിൽ ഇല്ലാതുകൊണ്ട് അതുണ്ടാകത്തില്ല. ഞാൻ എന്തൊക്കെ ചെയ്താലും ചെയ്യാതുണ്ടാകത്തില്ല. പക്ഷെ ഒന്നും ചെയ്യാതെ തന്നെ ഒരാൾ നമ്മുടെ ബ്രെയിൻ അങ്ങനെ ഉണ്ടാവുമെങ്കിൽ അവിടെ അതിൻ്റെതായ എന്തോ ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് നമ്മള് നമ്മുടെ ബ്രെയിനിനെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത്. ഇങ്ങനെയുള്ള ഇതിലൊന്നും പോയി ചാടിപ്പോകരുത്. അതുകൊണ്ട് ഇപ്പൊ തസ്മീ ഗുരുവിന്റെ ശിഷ്യനായി നടക്കുകയാണ്. പുള്ളിയെ ഇപ്പൊ ഇതുപോലെ പല അബദ്ധങ്ങളിലും ചെന്ന് ചാടിയിട്ടുണ്ട്. ഞാൻ വന്ന ഇടയ്ക്ക് 2 വർഷം മുമ്പ് ഫാമത്തിലേക്ക് വന്നിരിക്കുന്നത് അതാണ്. പിന്നെ ഇതിനെ ഒരു ബിസിനസ് ആക്കാമെന്നുണ്ടെങ്കിൽ, ഒരാൾക്ക് ഇതിനെ ഒരു ബിസിനസ് ആക്കി എടുക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അത് പിന്നെ ആവും. കാരണം ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ സ്വാധീനിച്ചിട്ട് ഇങ്ങനെ ചിലപ്പോ ഇപ്പോ മാതാപിതാക്കള് കുട്ടികള് അവരുടെയൊക്കെ ഈ ബ്രെയിനിന്റെ ഘടന ഒരുപോലെ ആയിരിക്കും. അപ്പോ മറ്റേ ഇയാളുണ്ടല്ലോ സുനിൽ സ്വാമിയൊക്കെ, ഇവരൊക്കെ ഇതിന്റെ ആൾക്കാരാണ്. ഇവരൊക്കെ ഇങ്ങനെയുള്ള ചില വിഭ്രാന്തികൾ ഉണ്ടായിട്ട് അതിന്റെ അയാൾ ജയിലിൽ നിന്ന് പുറത്തു വന്നോ? കിട്ടിയില്ല. അപ്പോ അതന്നെ. അപ്പൊ ഇവരുടെ ഈ ബ്രെയിനിൽ ഈ പ്രശ്നം ഉള്ളതുകൊണ്ടേ പലപ്പോഴും ഇവർക്ക് പറ്റുന്നതാണ്, ഇവരില്ലെങ്കിൽ ഇങ്ങനെ എവിടെയെങ്കിലും പോയി ഒരു ഗുരുവായൊന്ന് ഒതുങ്ങിയിരിക്കണം, ഇങ്ങനെ ജഷ്യന്മാരൊക്കെ ഉപദേശം മറ്റ് ആക്ടിവിറ്റീസിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ബ്രെയിൻ ശരിക്കും വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ടാണ് ഈ അബദ്ധങ്ങൾ ചെന്ന് ചാടുന്നത്. ഈ പണം ആൾക്കാരെ ഇന്ന് വാങ്ങിക്കാതെ കൈകാര്യം ചെയ്ത് ഇതൊക്കെ ലോജിക്കലായിട്ട് ഇവർക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയില്ല എന്ന് വരും. കാരണം ഇവരുടെ ബ്രെയിനിലൊരു പ്രശ്നം ഉണ്ടല്ലോ. എവിടെ ആശ്രമത്തിൽ? അതുണ്ടാവുമല്ലോ. അതിപ്പോ ആരായാലും അവരെ ശിഷ്യന്മാര് ആരാധിക്കുമല്ലോ. അതെല്ലാം നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും ആരാധിക്കുന്നുണ്ടോന്നുള്ളതാണ്. അതിപ്പോ അവരെ വിശ്വാസികൾ ആരാധിച്ചോട്ടെ, അതിന് കുഴപ്പമൊന്നുമില്ല. അതന്നെ, അത് നടത്തിക്കോട്ടെ, അതൊന്നും പറയാനില്ല. അങ്ങനെ ചെയ്യുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഹലൂസിനേഷനുള്ളവര് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യും. അതൊക്കെ ഹലൂസിനേഷന്റെ ഭാഗമാണ്, മനസ്സിലായോ? അപ്പൊ അത് അവര് ചെയ്തോട്ടെ, നിങ്ങളാരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അപ്പൊ അതിൽ പെട്ടുപോകാൻ പാടില്ല. ഇനി നമുക്കെന്തെങ്കിലും ഹലൂസിനേഷൻ ഉണ്ടായാലും ശരി, നമുക്ക് വേണമെങ്കിൽ നമുക്കൊരു ഗുരുവാകാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാല് മനസ്സിലായ ചിലപ്പോൾ നമുക്ക് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനൊക്കെ പറ്റിയെന്ന് തരും. പക്ഷെ അത് പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, കാരണം മറ്റുള്ളവർക്ക് ദോഷമായി വരും. അത് നമ്മളത് ചെയ്യാൻ പാടില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെയും അങ്ങനെ മാനസികമായി അടിമയാക്കി വെക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നല്ല കാര്യമല്ല. ഇയാൾക്കൊന്നും ഇതിനെ കുറിച്ചുള്ള, ഇനി ഇതിനെ കുറിച്ചുള്ള സയന്റിഫിക്കായ അറിവുണ്ടായാൽ തന്നെയും ഇതൊരു നല്ല ബിസിനസ്സാണ്. ഇതിൽ ഒരാൾ എൻജോയ് ചെയ്യണമെങ്കിൽ പിന്നെ അയാൾ അതിനെ അവഗണിച്ചത് നോക്കുമ്പോ ഇത് കൊള്ളാമല്ലോ. ഒരുപാട് ആൾക്കാരുണ്ടാവുന്നു, ഭക്തന്മാരുണ്ടാവുന്നു, ഇതുണ്ടാവുന്നു. കുറെ ആൾക്കാർ ഈ വിഭ്രാന്തിയിലെ കൂടെ ഉപഗ്രഹങ്ങളെ പോലെ ചുറ്റിത്തെളിഞ്ഞ് നിൽക്കും, അവരെല്ലാം ഇങ്ങനെ അടിമകളാകും. അപ്പൊ ഇത് കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചവർ ഇതിൽ എൻജോയ് ചെയ്ത് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അറിഞ്ഞാലും അവർ മാറത്തില്ല. പക്ഷെ നമ്മള് ഇതിനെ കുറിച്ച് അറിയാവുന്നവർ ഒരിക്കലും ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, നിരുത്സാഹപ്പെടുത്തണം. ശരിയായ ഒരു കാര്യമല്ല. ഗുരു പറയുന്ന പോലെ മനുഷ്യന്റെ ബുദ്ധിയെ കെടുത്തി കളയുന്ന സംഗതികളാണത്, സ്വാതന്ത്ര്യത്തെ കെടുത്തി കളയുന്ന. അവിടെ ഒന്നും ഇവിടെ നിന്നും നിങ്ങൾ ഇതൊന്നും പ്രോത്സാഹിപ്പിക്കരുത്. ഇവർക്കൊക്കെ വേദി ഉണ്ടായി കൊടുക്കുക, ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുക. കാരണം ഇവിടെ വരുന്ന ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. അവരിതിൽ പെട്ടുപോകും, ഭക്തന്മാരൊക്കെ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പറഞ്ഞു. ഈ കേരളത്തിൽ ഒരു 10 കൊല്ലം വ്യാപകമായ കാര്യമാണ്. അതല്ല, സൈക്കോകൈനസിസ് എന്ന് പറയുന്ന ഒരു പരിപാടി, അതായത് കണ്ണ് കെട്ടി വായിക്കുക, ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുക, ഇതിനൊക്കെയുള്ള ഒരു പരിശീലനം എന്ന് പറഞ്ഞ് വലിയ വലിയ തുകയൊക്കെ വാങ്ങിച്ച് കേരള തൃശ്ശൂർ ഈ ഭാഗത്തൊക്കെ വളരെ വ്യാപകമായി കൊണ്ടുവന്നു. അവർ പ്രധാനമായി ചെയ്യുന്നത് 6ാം ഇന്ദ്രിയത്തെ ഉണർത്തുക. വലിയ പ്രചാരം വന്നതാണ് ഇവിടെ 6ാം ഇന്ദ്രിയം ഉണർത്തുക എന്ന് വെച്ചാൽ കണ്ണ് കെട്ടി വായി, സൈക്കോകൈനസിസ് എന്ന് പറയും. ഇത് വിദേശത്തൊക്കെ ഭയങ്കര ഒരു തട്ടിപ്പാണ്, കണ്ണ് കെട്ടി വായി. അത് ഈ അതിന് പ്രത്യേക ക്ലാസ് ഉണ്ട്, കണ്ണ് വച്ച് അടച്ചു കഴിഞ്ഞാൽ വായിക്കത്തക്ക ക്ലാസ് ഉണ്ട്. ചോദിച്ചാണ് ഇവർ വായിക്കും. ഇത് കേരളത്തിൽ വന്ന ഇതുപോലെ ചിലാവോ? കേരളത്തിൽ വന്ന് തൃശ്ശൂർ എവിടെ വെച്ച് അതിനെ ഈ യുക്തിവാദികൾ പിടികൂടി എവരൊക്കെ ഉണ്ട്? അതും കൊച്ചുകുട്ടികളാ, കൊച്ചുകുട്ടികൾ വായിക്കും. കുട്ടികളാകെ വിഭ്രമത്തിൽപ്പെട്ടു പോകും. അങ്ങനെ കൊച്ചുകുട്ടികളെ കൊണ്ട് കണ്ണുകെട്ടി വായിക്കുന്നവർ പിടിച്ച് ഇവരെ കൊണ്ട് സത്യം ജയിച്ചു ഇന്ന് കേരളത്തിൽ ഇറങ്ങില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ അതില്ല, ഇവിടെ സൈക്കോ കൈനോസിസ് ഇല്ല. യൂട്യൂബിലൊക്കെ നിങ്ങൾ നോക്കിയേക്കണം. അതിത് തന്നെ. ഇത് കേരളത്തിൽ വലിയ വിഭാഗം വന്നു. ഈ യൂട്യൂബില് കൊണ്ട് ഇവര് മാപ്പ് പറയുന്നു, ഇനി വേല ഞങ്ങൾ ഇതൊന്നും ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞ് മാപ്പ് പറയുന്ന, പരസ്യമായി മാപ്പ് പറയുന്ന യൂട്യൂബിലുണ്ട്. അപ്പോ ഇയാളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കി അയാള് ചെയ്തോട്ടെ, പക്ഷെ മാതാപിതാക്കളെ ബോധവൽക്കരിക്കണം. ഒരിക്കലും കൊച്ചുകുട്ടികളെ ഇവരുടെ അടുത്ത് വിടാൻ പാടില്ല. മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ് അത്. ഇതുപോലെ തട്ടിപ്പല്ല, അവനെ വിളിച്ചിട്ട് ഇങ്ങനെ നോക്കിയിട്ട് അവൻ എന്തെങ്കിലും ഓർക്കാന്ന് പറഞ്ഞു. എന്റെ ഒരു പാസ്വേഡ് ഉണ്ടായ പാസ്വേഡ് മറന്നു, പക്ഷെ അതേ മറന്നു വിളിച്ചു. അതെ, മെന്റലിസ്റ്റ് എന്ന് പറയുന്നത് നിരീക്ഷണം. മെന്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ആർട്ടാണ് അത്. അതിന് ദോഷമൊന്നുമില്ല, അതിപ്പോ സ്റ്റേജുകളിലൊക്കെ അവതരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാതെ മനസ്സിലായോ, ഇത്രയും മതി. ആ മെന്റലിസ്റ്റിന്റെ അടുത്ത് ചെന്നിട്ട് നമ്മള് പോക്കറ്റിൽ ഒരു നോട്ട് വയ്ക്കുക, ഇന്ന നമ്പറെന്ന് പറയാൻ പറയുക, ഇത്രയേ ഉള്ളു. സിമ്പിൾ പറയുമെങ്കിൽ നമുക്ക് അംഗീകരിക്കാം, പറയുമെങ്കിൽ അംഗീകരിക്കാം. അപ്പൊ അയാള് പറയല്ല, നിങ്ങൾ മനസ്സിൽ വിചാരിക്കണമെന്ന് പറയുന്നു. ശരി, നമ്മളെടുത്ത നോട്ടെടുത്ത് നമ്മൾ വായിക്കുക, നമ്മുടെ മനസ്സിൽ നമ്മുടെ കയ്യിരിക്കുന്ന നോട്ട്. അയാള് പറയണെങ്കിൽ അയാളെ ഒരു സിദ്ധനാണ്. ഇത്രയും ഇത്രയും പരീക്ഷണം മതി. മനസ്സിലായോ? അതൊക്കെ മറ്റത് ഒരു മാജിക് ഉണ്ടല്ലോ, മാജിക്കിന്റെ ഒരു ഭാഗമാണ് മെന്റലിസ്റ്റ്. അതൊരു ആർട്ട് അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതാണ്. നമ്മുടെ മനസ്സിരിക്കുന്ന പറയുന്നു എന്നൊക്കെ പറയുന്ന ചില ടെക്നിക്കുകളാണ്. അതൊരു ഒരു ടെക്നിക്കായതുകൊണ്ട് അവരതിന്റെ സീക്രട്ട് പുറത്തി വിടത്തില്ലെന്നുള്ളതേ ഉള്ളു. അവര് തന്നെ പറയുന്നുണ്ട്, ആദി ഒരു വലിയ മെന്റലിസ്റ്റാണ്, കേട്ടിട്ടുണ്ടോ? ഇത് മെന്റൽ ഷോ എന്നാണ് ഒരുപാട് പേരെ പറ്റിക്കുന്നത്. ആദി എന്ന് പറയുന്ന മെന്റലിസ്റ്റ് വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ട് വന്നാണ്, ഒരുപാട് സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. തട്ടിപ്പാണ്. ഒരു ബ്രിട്ടീഷ് മ്യൂസിഷ്യൻ ഉണ്ട്, തോമസ് റാണ്ടി. അയാള് $10 million ബാങ്ക് ഇട്ടിരിക്കുകയാണ്. $10 million എത്ര അയാള് ജീവിച്ചിരിപ്പില്ല. ഏതെങ്കിലും ഒരാള് എന്തെങ്കിലും ഇതുപോലെ ഒരു അത്ഭുതം കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാം. ലോകത്ത് ഇതുവരെ ആരും ഒരു അത്ഭുതവും കാണിച്ചിട്ടില്ല. എത്രയോ കാലമായിട്ട് ഇത് നടക്കുന്നു, എത്രയോ കാലമായിട്ട് ഈ പണം ബാങ്കിൽ കിടക്കുന്നു. എന്നാൽ ഇവർക്ക് ആർക്കെങ്കിലും പോയി കാണിച്ചു കൊടുക്കും. ഇതുകൂടെ എന്തെങ്കിലും ഒരു അത്ഭുതം മതി. നിസാര ഈ നോട്ടിന്റെ നമ്പർ പറഞ്ഞാണ്, പോക്കറ്റിലൊരു നോട്ട് വയ്ക്കും, എന്റെ നമ്പർ പറയും. ഇത്രയും അല്ലാതെ കൊച്ചു പിള്ളേരൊക്കെ വിളിച്ചിട്ട് അത് എന്താണ് പാസ്വേഡ് മറന്നുപോയി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറയുന്നതിലൊന്നും കാര്യം. ശരി.